കണ്ട ചേട്ടന്മാര്, തൃശ്ശൂര് ചേട്ടന്മാര്, ചേട്ടന്മാര് നമ്മുടെ ചേട്ടന്മാര്, ചേട്ടന്മാര് തൃശ്ശൂര് ചേട്ടന്മാര്, ചേട്ടന്മാര് ചേട്ടന്മാര് ചേട്ടന്മാര് അമ്മട ചേട്ടന്മാര്, ചേട്ടന്മാര് ചേട്ടന്മാര് ചേട്ടന്മാര് അമ്മട ചേട്ടന്മാര്. ജോലി കൂലിയുമില്ല തെണ്ടി നടക്കണ കണ്ട ചേട്ടന്മാര്, തൃശ്ശൂര് ചേട്ടന്മാര്. ചെറുതു കഴിച്ചും ചിലതു പൊരിച്ചും ചിലരെ വളച്ചും കറങ്ങിയടിച്ചും അതായി പറമ്പിലിരിക്കണോ. ചേട്ടന്മാര് ചേട്ടന്മാര് ചേട്ടന്മാര് ഉമ്മട ചേട്ടന്മാര്, ചേട്ടന്മാര് ചേട്ടന്മാര് ചേട്ടന്മാര് ഉമ്മട ചേട്ടന്മാര്. ഗജമേളയാട്ടെ പെരുന്നാളിനാട്ടെ തലപ്പത്തു കാണും ചേട്ടന്മാര്, മുഖം നോക്കിടാതെ തുണയ്ക്കെത്തിടുന്നു പൊതു സ്വത്തു പോലെ ചേട്ടന്മാര്. ജനിച്ചാൽ അവിടെ മരിച്ചാൽ ഉടനെ കുതിക്കും പണികളെടുക്കും കനിവ് വിതയ്ക്കും ഉയിരു കൊടുക്കും അതായി പറ